56 ദശകം. ഇളകി നിൻ മണികുണ്ടലമണ്ഡലം ഭുജഗനർത്തനമാടികരേ ചിരം സുരരടിച്ചു പെരുംപറ രമ്യമായി മധുരമായി സുരനാരികൾ പാടിനാർ അകലവിട്ടത് തഴ്ന്ന ശിരസ്തുടൻ പരമുയർന്നതുയർന്ന തിടിച്ചു നീ ചരണപൽപമണച്ചു ചിരം ഹരേ നടന കേളികൾ താളമുടാടിനാർ പണശതങ്ങൾ നൊഴുകുന്ന താം നിണമുതിർന്നു ചുവന്നു നദീജലം പണി തളർന്നളവിൽ കമലേശ്വര തവ പദങ്ങളിൽ വീണിതുപത്തിമാർ തവ ഗുണങ്ങളറിഞ്ഞവർ മുന്നമേ പദസരോരുഖരാഗമിയെന്നുടൻ മുനിജനത്തിനിഴാത്ത വിധം മഹാസ്തുതികൾ ചെയ്തു ഭവാനെ ഭുജങ്കികൾ. ഭുജഗനാരികളിൽ പദഭക്തി കണ്ട് അതിരഴാത്ത ദയാകുലനായി ഭവാൻ ഭുജഗവീരനു ജീവിതമേകിനാൻ സകലമേകി നമിച്ചു പണീന്ദ്രനും രമണകത്തിലണഞ്ഞു സുഖിക്ക നീ ഗരുഡ പീഡയിടാസലിലാന്തരം. മധുരവാക്കുകൾ കേട്ടത സാദരം പണികളൊത്തു ഗമിച്ചിതു കാളിയൻ ഭുജഗനാരികൾ നൽകിന മിന്നിടും മണികൾ മാലകളാടകൾ ചേർന്നു നീ മിഴി നിറഞ്ഞുഴകും സുജനങ്ങൾ തന്നരികെ അസ്തമനത്തിലണഞ്ഞിതേ ഇരുളിനാൽ സദനത്തിലണഞ്ഞിടാനരുത് സർവരുമങ്ങുമയങ്ങവേ. തവ പദത്തിലുറച്ചു മനം തഥാ പടരുമക്തി അതിന്നിരയായി വനം ഉടനുണർന്നു തുണയ്ക്ക തുണയ്ക്കുകെന്നൊരു വിടും പശുപാലക രക്ഷണം. പെരിയൊരഗ്നി ഭുജിച്ചു നടത്തി നീ തവ മുഖം പരമക്തി വിരാൺമയം അനലപീതത പണ്ടു നിറത്തിനാൽ അതിനു വന്നിതു ചേഷ്ടയിലും ഹരേ പശുപരിങ്ങനെ വാഴ്ത്തി ഭവൽപദം ദുരിതവും ഗതവും കളകൻ വിഭോ.